അത്രയും വലിയ സാമൂഹ്യ അസമത്വം നിൽക്കുന്ന സമയത്ത് അത്രയും ധൈര്യമായി പ്രവർത്തിച്ച വേറൊരാളും കേരളത്തിലുള്ള ധീരനായ മഹാത്മാവെന്നാണ് പറയുന്നത്. അയ്യങ്കാളി തലയിക്കെട്ട് അത് അയ്യാ വായുണ്ട സ്വാമിയുടെ ആ തെക്കാട്ട് അയ്യാ സ്വാമി അവരുടെയൊക്കെ പരമ്പരയാണ് തലയിക്കെട്ടെന്ന് പറയുന്നത്. അത് മേൽജാതി എന്ന് അഭിമാനിക്കുന്നവന്റെ മുമ്പിൽ തല ഉയർത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തല ഉയർത്തിയാൽ പോലും വേണ്ട ഒരു കെട്ടും കൂടെ ഈ അത് പിന്നെ അവർക്ക് ഒരു ഭയങ്കരമായ ഒരു ഇതാണ്. കാരണം ഈ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ തലയിൽ കിരീടവും വെച്ചല്ലേ ഇവർ പാവങ്ങളാണ്. അവർക്ക് ഇവിടുന്ന് കിരീടം കിട്ടാൻ അതിന് സ്വർണവും പണവും ഒക്കെ വേണം. അവളൊരു തുണിയെടുത്ത് തലയിൽ കെട്ടി ഇതാണ് ഞങ്ങളുടെ കിരീടം കണ്ടോ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പ്രജാസഭയിലൊക്കെ തലയിൽ കെട്ടും കെട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അത് ഒരാളുടെ കൈ കൊണ്ട് മുഖത്തടിക്കുന്നതിനും വലിയ അടിയായിരുന്നു. വെല്ലുവണ്ടി അതിനൊക്കെ കയറി സഞ്ചരിക്കാമെന്ന് വന്നു. ഗുരുദേവൻ പോലും വയ്ക്കത്ത് വണ്ടിയിൽ പോയപ്പോൾ ഇറങ്ങി കിടക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട് കഥയിൽ പറയുന്നു. ആ സമയത്താണ് വെല്ലുവണ്ടി കയറി യാത്ര ചെയ്തത് അടിക്കടി. ഇതായിരുന്നു അയ്യങ്കാളി നല്ല അഭ്യാസമായിരുന്നു. ആൾക്കാരെ സംഘടിപ്പിച്ച് അടിയും കൊടുത്തു പള്ളിക്കൂടത്തിൽ പ്രവേശനത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ധീരമായി പ്രവർത്തിച്ചാണ് അയ്യങ്കാളിയുടെ ചരിത്രം പഠിക്കുന്നത്. ശരി എന്ന് ഗുരുവിനെ കണ്ട സംഭവം ശരി എന്ന ഗുരുവിനെ കണ്ടായിരുന്നു. അതുപോലായിരുന്നു ഈ വൈകുണ്ഠ സ്വാമി. അങ്ങനെ കുറെ പേരുണ്ട് ആ സമയത്ത്. കാരണം മൊത്തം ഒരു സമൂഹത്തിൽ ഈ പുള്ളരുതായ്മയ്ക്കും അനീതിക്കും ഒക്കെ എതിരായിട്ടൊരു പ്രതിഷേധം വന്നതിന് അയ്യാവായുണ്ട സ്വാമി അതുപോലെ അന്നത്തെ മഹാരാജാവിന് നീചൻ കരിനീചൻ എന്നാണ് വിളിച്ചത്. വെള്ളക്കാർ വെള്ളനീചന്മാരും ഇവിടുത്തെ രാജാവ് കരി കറുത്ത നീചനും പിടിച്ച് ജയിലിട്ടാണ്. പിന്നെ അയ്യാ ഇടപെട്ടിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് തക്കാട്ടയ്യാ. ഇതൊരു ആത്മീയ വ്യക്തിത്വമായിരുന്നു. അങ്ങനെ എത്ര പേരുണ്ട്. അല്ല ഇനി കുഴപ്പമില്ല, അവർ പോയി, ആൾക്കാർ പോയി. കുറെ കർണാടകക്കാർ തന്നെ അവർ ചാടി ഞാത്തി വരുന്നത്. ഇന്നാണല്ലോ അറ്റൻഡൻസ് കൂടെ ഫുള്ളായത്. ആദ്യമായിട്ട് മുഴുവൻ കുട്ടികളെ ക്ലാസ്സിൽ വന്നു ഇന്നാണ്. അത് അത്ഭുതം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം. അന്നത്തെ സമൂഹം ഗുരുവിനെ അത്ഭുതമായും കണ്ടിരുന്നു. പക്ഷേ ഈ അത്ഭുതമായി കാണുമ്പോൾ വരുന്ന ഒരു കുഴപ്പമൊന്നു വെച്ചു കഴിഞ്ഞാൽ എന്റെ വാസ്തവം മനസ്സിലാകാതെ അംബംഭടരാകണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥമെന്ന് ആൾക്കാർ മനസ്സിലാകാറു. അതാണ് അതിന്റെ ഒരു തകരാറ്. ഒന്ന് ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ മൊത്തം കേരളം എന്ന് വെച്ചാൽ ഒരു നിരക്ഷരരുടെ നാടായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഗുരുവിന്റെ അടുത്ത് നിന്നവർക്ക് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഒരു പിടി, ബാക്കിയെല്ലാം അത് അന്നത്തെ ഒരു സവിശേഷത വിദ്യാഭ്യാസമുള്ളവരെല്ലാം ഗുരുവിന്റെ അടുത്ത് വന്നു, അവരെല്ലാം ശിഷ്യന്മാരായി, ആരും മാറിയിരുന്നില്ല. പക്ഷെ ഇന്ത്യൊരു സമൂഹം നിരക്ഷര്, അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു ഒരാളിനെ അത്ഭുത പുരുഷനായി കാണുന്നതിൽ യാതൊരു അതിശയമില്ല. ഗുരു തന്നെ പറയുന്നുണ്ട്, ഒരുപാട് കഥകൾ എന്നെ കുറിച്ച് പറഞ്ഞു വരുത്തിയിട്ടുണ്ടെന്ന് ഗുരു തന്നെ അത് പറയുന്നു. അത് അതിന്റെ ഒരു ഭാഗം, ഒരു പക്ഷെ ആ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഗുരുവിനെ അനുസരിക്കാനും ഗുരുവിനെ അടുക്കാനും ഒക്കെ ജനങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുക, അതല്ലാന്ന് പറയാൻ പറ്റില്ല. അതിനും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഗുരുവിനെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ പറ്റാത്ത, അങ്ങനെ ഒരു കുഴപ്പമാണ്. ഗുരുവിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ, ഒരു സമൂഹത്തിൽ ചെയ്ത സ്വാധീനത്തെ, ഒരു സമൂഹത്തിൽ വരുത്ത മാറ്റത്തെ, ഇതിനെ ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെടാതെ. മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഗുഹയിലൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്ന, ആ കാലത്ത് അതൊക്കെ സർവ്വസാധാരണമായിരുന്നു. കേരളത്തിൽ എത്രയോ സിദ്ധന്മാരുണ്ട് തപസ് ചെയ്യുന്നവരും ഗുഹയിലിരിക്കുന്നവർ. അപ്പൊ അവരെയൊക്കെ കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങളുണ്ടായിരുന്നു. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഗുരുവുമായി ബന്ധപ്പെട്ടിരുന്നതിന് എത്രയോ സിദ്ധന്മാരുടെ കാര്യങ്ങൾ പറയുന്നു. കുളത്തൂരൊരു സിദ്ധനുണ്ടായിരുന്നു, അല്ലേ? കഞ്ചാവ് സിദ്ധൻ. ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഗുരുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത്ഭുതങ്ങളിവിടെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രചരിച്ചിരുന്നു. അപ്പോൾ നിരക്ഷര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്ഭുതം പ്രചരിക്കുന്നതിന് വലിയ അതിശയമൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ, ഇവിടെ നടന്ന സംഭവം അതൊന്നുമുണ്ടല്ലോ. അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുന്ന അത് ക്രിസ്ത്യാനിയുടെ ഇടയിൽ അങ്ങനെയുള്ള പുരോഹിതന്മാർ അത്ഭുതങ്ങളായ അത്ഭുതങ്ങളുള്ള പുരോഹിതന്മാരെത്രേ ഉണ്ടായിരുന്നു. അത്ഭുത സിദ്ധന്മാർ ചാവറയച്ചൻ ഇങ്ങനെയൊക്കെ പോലുള്ള വലിയ വിശുദ്ധകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗുരുവിനെ ആ ഒരു കൂട്ടത്തിൽ പെടുത്തുന്നതിന് വന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ ശരിയായ മൂല്യം വിലയിരുത്താൻ കഴിയാതെ. അതിങ്ങനെ ആധ്യാത്മികമായി വരുന്ന എല്ലാവരിലും അത്ഭുതങ്ങൾ ആരോപിക്കുക എന്ന് പറയുന്ന ഒരു സർവസാധാരണ. അപ്പൊ ജനങ്ങൾ എത്രമാത്രം അജ്ഞരായിരിക്കുമോ അത്രയും കാലമേ ഈ അത്ഭുതങ്ങൾക്ക് മൂല്യമുള്ളൂ. ജനങ്ങൾ സാക്ഷരരായി വരുമ്പോൾ, സാക്ഷരം എന്ന് വെച്ചാൽ എഴുത്തും വായനയും പഠിക്കുകയല്ല, ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ അവർ ചിന്തിക്കാനും അവർക്ക് ബോധം വികസിച്ചു വരുമ്പോൾ ഈ അത്ഭുതങ്ങളുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു. അപ്പോ നിലനിൽക്കുന്നത് പിന്നെ ജന ചിന്തിക്കുന്ന എന്താണ്, സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒരാൾ, സമൂഹത്തിന് എന്ത് മാറ്റം വരുത്തി എന്നുള്ളതാണ്. അപ്പൊ ഭാവി ചിന്തിക്കുന്നത് പ്രാധാന്യം വരുന്നതെന്നായിരിക്കും. ആകാശത്തൂടെ പറന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊക്കെ രാജ്യത്തുകാരും ചെയ്യുന്നു. പിന്നെ അതിലാണ് ഒരാളെ, അതിലാണ് നമ്മൾ ഊന്നി നിർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം കഴിയുമ്പോൾ പിന്നെ അതിന്റെ ഒരു പ്രാധാന്യം കുറയും. പിന്നെ ചിലപ്പോൾ കുറച്ചു കാലം കൂടെയൊക്കെ നിൽക്കും അത്ഭുതങ്ങൾ. പിന്നെ അങ്ങനെ നിങ്ങൾ ഒരാള് ഒരുപാട് ഒരത്ഭുത പുരുഷനായി അനുകരിച്ചു കഴിഞ്ഞു, ആ വ്യക്തിയുടെ കാലശേഷം ആ വ്യക്തി ഒരു കച്ചവടത്തിന് ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പൊ സായിബാബയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ശ്രുതി. അവിടെ ചെന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം എല്ലാ ദിവസവും ഞാൻ പോയിട്ടുണ്ട്, ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഏത് ദിവസം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും മണിക്കൂറുകളോളം ക്യൂ നിന്നേ അവിടെ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ, അത്രയും വലിയ തിരക്കാണ്. പുട്ടപ്പുറത്തിയിലല്ല, ശ്രദ്ധയില്ല. അത്ഭുത പുരുഷനായിരുന്നു. പിന്നെ അതിനെങ്ങനെ ഓർഗനൈസ് ചെയ്തു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി. ഇപ്പോൾ അങ്ങനെയായി. അപ്പൊ അവിടെ പരമാവധി നടക്കുന്ന എന്താണ്, അവിടെ നടക്കുന്ന മുഴുവൻ ബിസിനസ്സാണ്, സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പൊ ആ ഒരു ഭാഗം മാത്രമേ വിജയിക്കത്തുള്ളൂ. അപ്പൊ അവിടെ ഈ ഗുരു വെളിപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, മാനവികത, ജീവകാരുണ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങളോ പ്രവർത്തനങ്ങളോ അതൊന്നും ഇത്തരം സ്ഥലങ്ങളിൽ നടക്കത്തില്ല. ഇവരും നിരന്തരം ഈ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്റെ ഈ ചെറിയ പ്രായത്തിൽ. ഇപ്പോഴും ഉണ്ടായിരിക്കും ഓരോ നോട്ടീസ്, നമ്മുടെ പേരിലെ ഓരോ നോട്ടീസ്. ഒരാൾ നമ്മൾ ബസ് ഇരിക്കും കൊണ്ട് തന്നിട്ടങ്ങ് മാറിക്കളയും, അതിൽ എഴുതിയിരിക്കും ഈ നോട്ടീസ് 100 അടിച്ച് പ്രിന്റ് ചെയ്തില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ആക്സിഡന്റ് മരിക്കും എന്നൊക്കെ എഴുതി. ഇപ്പോഴും ഉണ്ടത് അടിച്ചു കൊടുത്താൽ ലോട്ടറി എഴുതി. ഞാനങ്ങനെ ഞാനീ ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാത്തോണ്ട് എനിക്കറിയത്തില്ല. അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ പണ്ട് ഇത് നോട്ടീസായിരുന്നു, ഞാൻ അപ്പൊ തന്നെ വലിച്ചൊരു കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ഇങ്ങനെയാണ് ഇത് പ്രചരിപ്പിച്ചത്. ഈ ഇതിന് ഈ പ്രചാരം വന്ന് ഈ പാവപ്പെട്ട സാധുക്കളായ പിന്നെ ഈ മനുഷ്യരിൽ തന്നെ പാരാസൈക്കോളജിയിലൊക്കെ പറയും, സൈക്കിക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് വെച്ചാൽ മനസ്സ് വളരെ സെൻസിറ്റീവായ ആൾക്കാർ, അങ്ങനെ ഒരു വിഭാഗം തന്നെ പ്രത്യേകമുണ്ട്. നിങ്ങളും കാണുമായി സൈക്കിക്കായ, എന്ന് വെച്ചാൽ സൈക്യാട്രി അല്ല, അത് സൈക്യാട്രിക്കല്ല, സൈക്കിക്ക് രണ്ടും രണ്ടാണ്. സൈക്യാട്രി എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ, സൈക്കിക് എന്ന് പറയുന്ന അങ്ങനെയല്ല. അവർ വളരെ സെൻസിറ്റീവായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, ഇതൊക്കെ അവർ പെട്ടെന്ന് കയറിയും പിടിക്കും. പിടിക്കാന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇതിൻ്റെ പിറകെ പോകും. അവരാണ് ഈ തട്ടിപ്പി ശാസ്ത്രങ്ങളൊക്കെ നടത്തുന്നത്, മന്ത്രവാദം, ജ്യോത്സ്യം, ഇതിനെയൊക്കെ ഇതിൻ്റെയൊക്കെ പ്രചാരകന്മാർ. അന്ധവിശ്വാസ ഒരു പിന്നെ പ്രസിദ്ധനായ ഒരു ഡി ജി പി ഉണ്ടല്ലോ, എന്താ അയാളുടെ പേര്? അലക്സാണ്ടർ. ഇയാളൊരു സൈക്കിക്കാണ്, കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസ പ്രചാരകൻ. അപ്പോ സൈക്കിക്കാണ്, ആത്മാവനം വിളിച്ചു. അതൊക്കെ വെറും സിമ്പിൾ മനഃശാസ്ത്രമാണ്. സാമാന്യ ബുദ്ധിയല്ല, അത് ബോധ്യപ്പെടുന്ന സൈക്കിക്കായ ആൾക്കാർക്കാണ്. അവർക്ക് ഇത് കയറി പിടിക്കും. അവര് ഇദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തി, അതിന്റെ അടിയിൽ 1000 കമന്റും നമസ്കാരവും പുഷ്പവും ബഹുമാനയും കൈകൂപ്പലും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ഞാൻ പുകഴ്ത്തുകയാണ്. അത് തന്നെ ഇങ്ങനെയുള്ള ഇത് ഇവരിങ്ങനെ, കാരണം ഇത്തരം ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ പ്രചരിപ്പിക്കുക ഇവരുടെ ഒരു ബാധ്യതയാണെന്നാണ്. അത് നിങ്ങളൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിങ്ങൾ സൈക്കിക് കാണുന്നു, അല്ലെങ്കിൽ പോകത്തില്ല. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യതയാണ് ജ്യോത്സ്യം ശരിയാണെന്നുള്ളത്. ജ്യോത്സ്യന്റെ നിന്ന് കാര്യങ്ങൾ അറിയുക മാത്രമല്ല, ഒരു ബാധ്യത ഇവിടെ നിൽക്കുന്നുണ്ട്, എന്താണ്? ജ്യോത്സ്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്തിട്ടേ തിരിച്ചു വരാവോ. ഈ ഒരു ബാധ്യത അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇവിടെയുള്ള അതിനുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ ഇതൊക്കെ സൈക്കിക്കാണ്, ഒരു അതിവൈകാരികമായ മനോഭാവമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കൂടുതൽ ഈ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടായിരിക്കും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവും. ഇപ്പൊ ഒരാള് ഒരു ബാധ കൂടിയിരിക്കുകയാണ് എന്ന് വെറുതെയാണ് മനസ്സുകൊണ്ട് സങ്കല്പിച്ചിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ തന്ത്രികളൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബാധ ഇറങ്ങിപ്പോയെന്നിരിക്കും. അപ്പൊ അത് ഒരു നേട്ടമാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതേ ഒഴിച്ചു വിട്ടു. അതിലൊരു സൈക്കോളജിയുണ്ട്. അത് ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അവർക്ക് തോന്നി, നമുക്കും തോന്നി, അതിൽ കൂടെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സംഗതി സക്സസ്സായി, സംഗതി വിജയിച്ചു. ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതിലും നല്ലത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അത് താൽക്കാലികമായി അങ്ങനെ ചെയ്യുന്നു, ചിലപ്പോൾ മാറിപ്പോകുന്നു, നല്ലത് നല്ലത് അവരൊരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കാണിക്കുകയാണ് ഏറ്റവും നല്ലത്. കൂടുതൽ അവർക്ക് കാരണം അത് വീണ്ടും വരാം, പല പ്രശ്നങ്ങളുണ്ട്, എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പഴയകാലത്തൊന്നും ചെയ്തല്ലാ വേറെ ഉപായമില്ല. പണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ തോന്നലായിരിക്കും, ഭയക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അന്ന് കണ്ടെടുത്ത ഉപായങ്ങളാണ് ഈ ജ്യോത്സ്യവും മന്ത്രവാദമൊക്കെ. ശരിയാണ്, അന്നത്തെ കാലത്ത് അതൊക്കെ ഉപകരിച്ചിരുന്നു, വേറെ ഒരു റെമഡിയില്ല. മറ്റൊന്ന് പകരം വയ്ക്കാൻ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ ശരിയായിരുന്നു. വേറെ ഒന്നില്ലല്ലോ മനുഷ്യന് കൊടുക്കാൻ. അങ്ങനെ ഒരാൾക്ക് വന്നാൽ എന്ത് ചെയ്യും? അപ്പം മന്ത്രവാദം നടത്തുകയോ? അപ്പോൾ അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് കാലം മാറി. അപ്പോൾ അത് കാലം മാറുമ്പോൾ എന്ന് വരുന്നു, ഇവരുടെ മനസ്സ് മാറാത്ത മനസ്സാണ്, ഈ സൈക്കിക്കാണ് മനസ്സെങ്കിൽ അവരെന്ത് ചെയ്യും? നരബലി ചെയ്യും, അത് തിന്നും, എല്ലാം ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കഞ്ചാവും കള്ളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറവും ചെയ്യും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇത് വരുന്നത്. നരബലിയും മാംസഭക്ഷണവും എന്നൊക്കെ പറയുന്നത് ഈ ഇവരെല്ലാവരും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യന്റെ മാംസം കൊടുത്ത് അർജിച്ചാലും പുഷ്പം കൊണ്ട് അർജിച്ചാലും അതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം ഒന്നുമല്ല. പിന്നെ അവരെന്ത് ചെയ്തു? സംഗതി ഓവറാക്കി ചളമാക്കി എന്ന് പറയും മലയാളം. ഇങ്ങനെ ആക്കിയെന്ന് പറയും, ഇത്തിരി ഓവറാക്കി പോകാം. നമ്മൾ ഓവറാക്കാതെ ഇത്തിരി കൺട്രോൾ ചെയ്ത് പിടിച്ച് നീക്കുന്നു. അപ്പോൾ അത്രയാകാൻ പാടില്ല. പക്ഷെ അവിടെ ഈ സൈക്കിക്കെന്ന് പറയുന്ന ഒരു ഭാഗം എല്ലായിടത്തും ഒരുപോലെയാണ്. അതൊരു പാരസൈക്കോളജിയിലൊക്കെ അവർ ചർച്ച ചെയ്യുന്നുള്ള ഒരുപാട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് അനുഭൂതികൾ വരും, നമ്മൾ കാണാത്തവർ കാണും. അതായത് എൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു. നമ്മുടെ നോർമൽ മനസ്സാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ പുസ്തകത്തെ കാണും, ഞാനും കാണും. നോർമൽ മനസ്സ് ഞാൻ സൈക്കിക്കാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോ ഞാനും സൈക്കാണെങ്കിൽ ഇവിടെ പുസ്തകം കൂടാതെ വേറെ ഒന്നും കൂടെ കാണും, എന്തെങ്കിലും കാണും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ആ മനസ്സിൻ്റെ ഒരു വിശേഷമാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നതാണ് കൂടുതലും അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ തട്ടിപ്പ് ശാസ്ത്രങ്ങളും എല്ലാം. പക്ഷേ ഗുരുവിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അതല്ല. സമൂഹത്തിൽ ഗുരു പ്രവർത്തിച്ചത് എന്ന് വെച്ചാൽ സമൂഹത്തെ മാറ്റം വരുത്തിയുള്ളൂ. അതൊരു വലിയൊരു മാറ്റമാണ് വരുത്തിയത്. അതിനുവേണ്ടി ഉപയോഗിച്ച ടൂളുകളിൽ ഇതുമൊക്കെ വന്നിട്ടുണ്ട്. ഗുരുവും എന്താണ് പൂജയും മന്ത്രവാദവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമല്ല ഈ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അത് എന്നത്തേക്കും അങ്ങനെ തന്നെ തുടർന്നു പോകണമെന്ന് ഗുരുവിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സ്വന്തം ജീവിതത്തിൽ തന്നെ തെളിയിച്ചു. അതേതുവരെ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതായിരുന്നു. ഏതുവരെ അതൊക്കെ ആകാം, ഇനി വേണ്ട എന്ന് പറയാൻ നമ്മളാരുമാണല്ല. എത്ര കാലം വേണമെന്നും നമുക്കറിഞ്ഞുകൂട. പക്ഷെ ഗുരു തന്നെ പറഞ്ഞു, ആ മാറ്റത്തെ കാണിച്ചത്. അപ്പോ അതിൽ നിന്ന് മാറി ഗുരുവിന്റെ യഥാർത്ഥമായ ചിന്തയും പ്രവർത്തനവും അതിനെക്കുറിച്ചുള്ള പഠനവും അതിനെക്കുറിച്ചുള്ള പ്രചാരവും വന്നു കഴിഞ്ഞാൽ അത് എന്താണ് പുരോഗമന സമൂഹത്തിന് അത് അക്സെപ്റ്റബിൾ ആകും. അതാണ് അതിൻ്റെ അവരതിനെ അംഗീകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇന്നും ആൾക്കാർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഓരോരോ സന്ദർഭത്തിൽ പറഞ്ഞത് അതിൽ നിന്നും അടർത്തി മാറ്റിയതിന് ശേഷം ഓരോരുത്തരും അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയമായ പോളിസികൾ എന്നേ പറയാൻ പറ്റും. അതിനനുസരിച്ച് അവരതിനുപയോഗിക്കുന്നുണ്ട്. അത് അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയും ഗുരു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചില്ലേ, വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചില്ലേ, ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ എഴുതിയില്ലേ, ശരിയാണ് ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഗുരു ഒരു യാഥാസ്ഥികനായ ഒരു മതവാദിയാണ്, ഗുരു ഒരു മതത്തിനു വേണ്ടി നിലകൊണ്ട ആളാണെന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമാണ്. ഗുരു ഇതൊക്കെ ചെയ്തത് ശരിയാണ്, പക്ഷെ അതുകൊണ്ട് ഒരു മതത്തിനു വേണ്ടി നിലകൊണ്ട്. ഗുരു ഇത് എല്ലാം ചെയ്തത് ഒരു സാമൂഹ്യ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണ് ഗുരു ചെയ്തതെന്ന് ഗുരു തന്നെ സ്വയം പറഞ്ഞാണ്. അപ്പൊ ആ ഭാഗം കൂടെ നോക്കണം. പിന്നെ അവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുരു എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു. തുടങ്ങിയെടുത്ത് തന്നെ നിന്ന ആളല്ല, മുമ്പോട്ട് മുമ്പോട്ട് പോകും. ആ പറയുന്ന പാട്ടെഴുത്തിലും പ്രതിഷ്ഠയിലും എല്ലാം ഗുരുവിനെ സ്വയം മാറ്റം വരുത്തി കൊണ്ടേയിരുന്നു. വേണ്ടി നേതൃത്വം ആവശ്യമില്ലാതാക്കാം എന്ന് വരെ ഗുരു പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വേണം, ഇതൊക്കെ നിർബന്ധമുള്ള ഒരു കാര്യമാണെന്ന നിർബന്ധം ഗുരുവിനില്ലായിരുന്നു. അതുകൂടെ ശ്രദ്ധിക്കുമ്പോഴാണ് ഗുരുവിനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ അതിനുള്ളിൽ തളച്ചിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു ശക്തമായി വാദിക്കുന്ന എന്താണ്, ഗുരു ഒരു മതത്തിന്റെ ആളാണ്, ഒരു മതത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. അപ്പോ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. നാമായിട്ടൊരു മതം സ്ഥാപിച്ചിട്ടില്ല, അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചാണ്. ഇതായിരുന്നു ഗുരുവിന്റെ നിലപാട്. ഗുരു ഒരു മതവും സ്ഥാപിച്ചില്ല, അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഇനി വേണ്ടെങ്കിൽ വേണ്ട, അതും പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും മതം വേണ്ടെങ്കിൽ അത് വേണ്ട, ഏതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു മതം സ്ഥാപിക്കുക, കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കുക, അതിന്റെ നേതാവാകുക, കുറച്ച് കാശുണ്ടാക്കുക, പുട്ടടിക്കുക, ഇതൊക്കെയുള്ളൂ ഇതിന്റെ പിന്നിൽ. അന്ന് വിജയിക്കത്തൊന്നുമില്ല, കാരണം അത് ഗുരുവിനെ തള്ളിക്കളഞ്ഞ കാര്യം. ഇത് സ്വയം തന്നെ പറഞ്ഞു, എനിക്ക് ഒരു മതത്തിനോടും ഒരു ജാതിയോടും യാതൊരു മമതയില്ല. പക്ഷെ ഗുരു പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരു പ്രവർത്തിക്കുമ്പോൾ അത് ജാതി മതം അതിനെ മുൻനിർത്തിയല്ല, മനുഷ്യൻ എന്നുള്ള ഒരു ഭാവത്തെ മുൻനിർത്തിയാണ് പ്രവർത്തിച്ചത്. പിന്നെ തന്റെ പ്രവർത്തിക്കുന്ന ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു, തന്റെ മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഗുരുവിന്റെ മതത്തെ ഗുരു പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കണം. ജഗതി നിമ്മതം ഏകമെന്ന് ഏത് മതത്തെ കുറിച്ച് പറഞ്ഞു ആ മതത്തെ സ്വീകരിക്കും. അല്ല, ബാക്കിയുള്ളതൊക്കെ ഇതാണ്, അത് രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റോരോരുത്തർ ചെയ്യുന്നതാണ്. അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. ഗുരുവിന്റെ പേരിലാർക്കും ഒരു മതമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതെന്താ ഇത് ഗുരു ചെയ്തു വെച്ചതല്ല ക്ഷേത്ര പ്രദർശനം, ഇതൊക്കെ മനുഷ്യന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ കളയുക. ഇതാണ് ഗുരു പറഞ്ഞത്. ഇത് ദോഷം ചെയ്യണമെങ്കിൽ അത് പിടിച്ചു പൊളിച്ച് കളയുക എന്നാ പറഞ്ഞത്. അതിന് ഗുരുവിന് വൈമനസ്യമൊന്നും ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന് പറയുന്ന ഒരു ഭേദമേ പാടില്ല. ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവർ അങ്ങനെ വരാൻ പാടില്ല. മനസ്സിലായോ? ഭരിക്കപ്പെടുന്നവർ ആരാ? ഭരിക്കപ്പെടുന്നവർ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗമില്ല, ഭരിക്കുന്നവരും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? ആരാ ഉള്ളത്? അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നവരെയോ? എല്ലാവരും എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. ആരും ആരെയും ഭരിക്കരുത്. അതൊക്കെ തെറ്റായ ധാരണകളാണ്. നമ്മൾ സ്വയം ധരിക്കരുത് എന്നാ ഞാൻ ഭരിക്കപ്പെടുന്നവനാണ് എന്നൊരിക്കലും മനസ്സിൽ ചിന്തിക്കരുത്. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, മറ്റവൻ അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ അവനെ ഭരിക്കുക. ഈ ഭരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രാകൃത ചിന്തയാണ്. ശബ്ദം മാറ്റുകയല്ല, ആശയമാണ്. ശബ്ദം ഇപ്പൊ എന്തുകൊണ്ട് മാറ്റം? അത് ഓഫീസ് എന്ന് പറയുന്നതിന് ഒരു കാര്യാലയം എന്ന് മാറ്റി വ്യത്യാസം. രണ്ട് ഭാഷയല്ലേ? ഭാഷയല്ല, ആശയം മനസ്സിലാക്കുക. ആരും ആരും ആരുടെയും ഭരണത്തിന് നിന്ന് കൊടുക്കരുത്. അവരവരവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുക. ഇത്രയേ. അപ്പോ പിന്നെ ചോദിക്കും, എല്ലാവരും ഡ്യൂട്ടികൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പരസ്പര ബന്ധമെന്താ? ഈ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനുള്ള ബന്ധം അല്ല വേണ്ടത്. പിന്നെ എന്താണ്? സാഹോദര്യ ബന്ധമാണ് വേണ്ടത്. സാഹോദര്യം എന്ന് പറയുന്ന ഒരു ബന്ധമാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ജ്യേഷ്ഠൻ അനിയനായ നിങ്ങളെ ഭരിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചോളൂ? പണി നോക്കടെ എന്ന് പറയും, സമ്മതിക്കും. ഇല്ലെങ്കിൽ അവനിൽ നിന്ന് അകന്നു കിടക്കും. ആരും ഇന്നത്തെ കാലത്തൊന്നും ആരും ആരും ഭരിക്കാൻ, മാതാപിതാക്കൾക്ക് മക്കളെ ഭരിക്കാൻ പറ്റില്ല. ഭർത്താവിന് ഭാര്യയെ, ഭാര്യയുടെ അർത്ഥം ഒന്നറിയാം, ഭരിക്കപ്പെടുന്നവളെന്നാണ്. ഇന്ന് ഏതെങ്കിലും ഭാര്യയെ ഭരിക്കാൻ ചെന്നു പണി നോക്കട എന്ന് പറയും, അപ്പോ ഡിവോഴ്സ്. കുറുപ്പെഴുതി കഞ്ഞി കുറുപ്പെഴുതി കൈ കൊടുക്കും, നീ വേറെ ഞാൻ വേറെ. ഭരിക്കപ്പെടുന്ന ഭാര്യ ഇന്നില്ല. സമൂഹം മാറുകയാണ്, നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ഥലത്തും അങ്ങനെ ഭരിക്കപ്പെടുന്നവൻ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക. എല്ലാവരും സഹോദര ഭാവനയിരിക്കുക. അങ്ങനെ വരിക. ഇത്തരം ഈ ഇത് തലകയറ്റി വെക്കരുത്. അങ്ങനെ കയറ്റി വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മറ്റുള്ളവർക്ക് നമ്മളെ ഭരിക്കാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കും. അത് ഒരുക്കി കൊടുക്കരുത്. എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ധരിക്കരുത് ഇങ്ങനെയുള്ള വ്യവസ്ഥകളെ ഉള്ളൊക്കെ ഉള്ള ഒരു വെല്ലുവിളിയാണെന്ന് ധരിക്കരുത്. അതല്ല, വ്യവസ്ഥകളെല്ലാം അതിൻ്റെ ഇതായിട്ട് തന്നെ പോകണം. പക്ഷെ വ്യക്തികളിൽ ഇത്തരം മനോഭാവങ്ങൾ വരാൻ പാടില്ല. കാര്യങ്ങളെല്ലാം എന്താണോ ഓരോ നടപടിക്രമങ്ങൾ നടക്കേണ്ടത് അതിൻ്റെ നിയമമനുസരിച്ച് തന്നെ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട എന്താണ്? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും. ഇത്രമാത്രമേ ചിന്തിക്കാവൂ. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ വെല്ലുവിളിക്കാമെന്ന് റിബലിസം അതെല്ലാം പറയും. ആ എല്ലാം എല്ലാവരും ഹിതമായി. അപ്പൊ പിന്നെ അവിടെ ആരാ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നു? അപ്പോ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു? സഹോദര ഭാവനയിൽ ആണ് പോകേണ്ടത്. ഇത് ഞാൻ പറയുന്നതല്ല, സർവേ സഹോദര കുത്തയാന്ന് ഗുരു എഴുതി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ ബോധം വരണം. അപ്പം പിന്നെ ഇവിടെ ഈ ഭരിക്കുന്നവനാ ആരെയാണ് നിങ്ങൾ ഭരിക്കുന്നവനെന്ന് പറയുന്നത്? പിന്നെ നിങ്ങൾക്ക് പരസ്പര സ്നേഹം വേണ്ടടുത്ത് സ്നേഹം വേണം, പരസ്പരം ബഹുമാനം വേണ്ടടുത്ത് ബഹുമാനം വേണം, അതെല്ലാം വേണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയും. അതെല്ലാം വേണം. പക്ഷെ അത് ചെയ്യുമ്പോഴും എന്തായിരിക്കും, നിങ്ങളിപ്പോ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കുന്നു, അച്ഛനോടൊരു ആദരവും ഉണ്ടാകും. അമ്മയെ സ്നേഹിക്കുന്നു, ആ സമയം അമ്മയോടൊരു ആദരവും ഉണ്ട്. അതൊക്കെ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അമ്മയോട് മക്കൾക്ക് ആദരവ് ഉണ്ടാകുമ്പം ആ അമ്മയ്ക്ക് മക്കളോട് വാത്സല്യം ഉണ്ടാവും. അതിനപ്പുറം ഭരണം എന്നുള്ളതിന് അർത്ഥമില്ല. അപ്പൊ എല്ലാം അവിടെ എങ്ങനെയാ ചെയ്യുന്നത് മാതാപിതാക്കൾ, അവര് ശരിയായി നടത്തിക്കുന്നതായാലും ശരി തിരുത്തുന്നതായാലും എല്ലാം അതിൽ എല്ലാം അവരൊരു വാത്സല്യത്തിൽ പൊതിഞ്ഞായിരിക്കും ചെയ്യുന്നു. അങ്ങനെ ബോധമുള്ളവരാണെങ്കിൽ, അല്ലാത്തവരായിരിക്കും ഞാൻ പറയുന്നത്, ബോധമില്ലാത്തവരുമാണ്. അപ്പോ മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളെ ക്രൂരമായി മർദ്ദിക്കും, അവർ റിബലുകളായി വേറെ കൂടുതലും സംഭവിക്കും. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ ആൾക്കാരിങ്ങനെ അക്രമവാസനകളുള്ളവരും കലഹവാസനകളുള്ളവരും ആയി മാറുന്നതിനൊരു പ്രധാന കാരണം ഭരണമാണ്. നിങ്ങൾ വേറെ തന്നെ ഭരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഇന്ന് സഹിക്കും, നാളെ അവൻ ആരായി മാറും, അവൻ നിങ്ങളെ റിബലായി മാറും. തൽക്കാലം അവൻ സഹിക്കും, കാരണം അവന് നിന്നു പോകണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇതൊക്കെ അവൻ സഹിച്ച് സഹിച്ചിരിക്കും. പക്ഷെ നാളെ അവൻ എന്ത് ചെയ്യും, പ്രതികരിക്കും. പ്രതികരിക്കുമ്പോൾ റിബലാവും, അത് പ്രതികാരമായി മാറും. അതുകൊണ്ട് ആ ഒരു മനോഭാവമല്ല വേണ്ടത്. സൗഹാർദ്ദത്തിലൂടെ സൗഹൃദത്തിലൂടെ എല്ലാ കാര്യവും നടത്താൻ എന്താ നടത്തുന്ന എന്താണ്, ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ട ജോലി ചെയ്യുക എന്നുള്ളത് ഇവിടെ വേറെന്താ ഉള്ളത്, വേറൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഓരോരുത്തരും അവനവന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എല്ലാവരും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതാണ് ഡിസിപ്ലിൻ. അങ്ങനെ വന്ന് അങ്ങനെ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ ശരിയാണ്. ഒന്ന് സാധാരണഗതിയില് ഈ നമ്മൾ തെറ്റ് ശരിയും മനസ്സിലാക്കുന്നത് പിന്നെ നമ്മുടെ തിരുക്കുറൾ പറയും ഉലകം പഠിത്തത്, പൊതുവെ അതാണ് ഒരു കാരണം. ലോകം എന്തിനെയാണോ തെറ്റെന്ന് പറയുന്നത്, ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് തെറ്റാണ്. എന്തേ വേറൊരു കാര്യത്തിന്റെ മേശ ഒലുപ്പി നിങ്ങൾ 10 രൂപ എടുത്ത് നിങ്ങളുടെ പോക്കറ്റ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നു തെറ്റാണ്. ആരും പറഞ്ഞു തരേണ്ട കാര്യമാണ്, കാരണം അത് നമുക്കറിയാം അത് തെറ്റാണ്. എന്നാലും നമ്മൾ ചെയ്തെന്നിരിക്കും. ഇപ്പൊ തെറ്റ് അറിയാതെ തന്നെ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് തെറ്റെന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് കടുവ സ്വതയം നരഭോജിയല്ല. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ മനുഷ്യനെ പിടിച്ചിരുന്നു. അതുപോലെയല്ല മനുഷ്യൻ, എപ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ എന്തുവരും ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഒരാശയക്കുഴപ്പമുണ്ട്. അതായത് അതിന്റെ ഫലം എങ്ങനെയാണ് വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ സാഹചര്യം ചില സാഹചര്യം വരുന്നത്. എന്നതറിയാം ഇന്ന തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഷണം നടത്തി കഴിഞ്ഞാൽ ജയിലിൽ പോവും, കൊലപാതകം നടത്തിയാൽ വധശിക്ഷയ്ക്ക്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ചില പ്രവൃത്തികൾ വരുമ്പോൾ ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ ഫലം എന്തായിരിക്കും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ അതാണ് തന്നെയാണ് നമ്മൾ കൺഫ്യൂഷനായി പോകുന്നത്. എന്താണ് ശരി, എന്താണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തെറ്റ് ശരി അറിയത്തില്ല, കാരണം അതിന്റെ ഫലം എന്തെന്നറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ഇതിനെക്കുറിച്ച് എന്താണ് അറിവുള്ള ഒരാളോട് ചോദിക്കുക, അതാണ് അതിന്റെ ഏറ്റവും ശരിയായത്. ഇതെങ്ങനെ ആയിരിക്കും, ഞാൻ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു നിയമ പ്രശ്നം മുമ്പോട്ട് എങ്ങനെ നീങ്ങണം, നിങ്ങളിപ്പോ റോഡിലെ റോഡ് നിയമത്തെ ലംഘിച്ചു എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു നിയമപരമായ പ്രശ്നം, നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു അഡ്വക്കേറ്റ് കണ്ട് ചോദിക്കും ഇതിന് എങ്ങനെ മുമ്പോട്ട് പോകണം. കാരണം നമുക്ക് നിയമം അറിയത്തില്ല, നിയമവശം അറിയത്തില്ല. അപ്പൊ നമ്മൾ നിയമം അറിയാമെന്നുള്ള ഒരാളെ കണ്ട് ഉപദേശം ചെയ്യും, ഇതിലെന്താണ് തെറ്റ്, എന്താണ് ശരി, തെറ്റ് ചെയ്തെങ്കിൽ ഇനി എന്താണ് അതിന്റെ പ്രതിവിധി. അതുപോലെ വ്യക്തി ജീവിതത്തിൽ നമ്മൾക്ക് ശരിയും തെറ്റും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് അറിവുണ്ടെന്ന് നമുക്ക് ധാരണയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ചോദിക്കും. ഇതൊരു ചെറിയ ഒരു കാര്യമല്ല, ലോകത്ത് മുഴുവൻ എല്ലാ കാര്യങ്ങളും കൺസൾട്ടന്റുകളെ വയ്ക്കുന്ന കൊണ്ടാണ് ഏത് കാര്യത്തിനായാലും. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഉപദേശകന്മാരെ വയ്ക്കുന്നുണ്ട്. കാരണം എല്ലാവരും എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധത്തിൽ വന്നാൽ അതുകൊണ്ട് ഉപദേശകന്മാരെ വെച്ച് അവരോട് ചോദിച്ചിട്ട് അത് ചെയ്തു. കാരണം അത് തെറ്റായി, എന്ത് അതിന്റെ റിസൾട്ട് ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല. അത് പൊതുകാര്യങ്ങൾ, വ്യക്തി ജീവിതത്തിൽ അങ്ങനെ. നിങ്ങളിപ്പോ ആശ്രമത്തിൽ ഇരുന്ന് കണക്കെഴുതുന്നു, എങ്ങനെയാണ് അറിയില്ല, അറിയില്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ കൊണ്ട് ചോദിക്കുക എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ചോദിച്ചിട്ട് ചെയ്യുക. നിങ്ങളൊരു കെട്ടിടം വയ്ക്കും, നിങ്ങളൊരു കെട്ടിടം വയ്ക്കാൻ പോവുകയാണ്, നിങ്ങളൊരു എഞ്ചിനീയറല്ല, പക്ഷെ കെട്ടിടം വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്, കെട്ടിടം വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പൈസ ഉണ്ടാക്കാൻ അറിയാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്യും, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കണ്ട്, അതിനുശേഷം അത് അതെല്ലാം വാങ്ങും. അതിൻ്റെ എവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ പെർമിഷൻ എടുക്കേണ്ടത്, ആ പെർമിഷനെല്ലാം വാങ്ങും. ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഒരു കൺസൾട്ടൻസി ആവശ്യമാണ്, എന്നിട്ടത് ചെയ്യുക. അതുകൊണ്ടാണ് ഈ സന്യാസിമാർ, ഈ സന്യാസിമാർ പൊട്ടന്മാർ വിചാരിക്കുന്നു ഞങ്ങളൊക്കെ ഭയങ്കര സർവജ്ഞന്മാരെന്ന്. ഒരു വിവരമില്ലാത്ത കഴുതകളാണ്, ഞാൻ ഉൾപ്പെടെ പറയുന്നു, മനസ്സിലായോ? കാരണം ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും അറിയത്തില്ല. ഞാൻ മറ്റും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ല ഞാൻ സർവജ്ഞനൊന്നും തെറ്റിദ്ധാരണയല്ല, ശരി ആ ധാരണ മാറ്റം. അതായത് നമ്മള് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള നിങ്ങളൊരു ചെറിയ ആശ്രമം ആണ് നടത്തുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അവിടെ ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും, അതായത് നിങ്ങൾ ഏത് കാര്യത്തിന് പഞ്ചായത്തിന് സമീപിക്കണം, മുനിസിപ്പാലിറ്റിയെ എന്തിനു വേണ്ടി സമീപിക്കണം, അക്കൗണ്ടുകൾ എങ്ങനെ സൂക്ഷിക്കണം, എല്ലാ കാര്യങ്ങൾക്കും സാമാന്യ ബോധമുള്ള സമൂഹത്തിൽ നിന്ന് ഒരാളിനെ നമ്മൾ ഒരു കൺസൾട്ടന്റായി വയ്ക്കണം. എവിടെ എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായം ചോദിക്കും, മനസ്സിലായി? അല്ലാതെ നിങ്ങൾ ചാടിക്കേറി എന്താണ് രാവിലെ കെട്ടിടം വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് കമ്പിയുടെയും സിമെന്റിന്റെയും പറയുകയാണെന്ന് കഴിഞ്ഞാൽ മണ്ടത്തരം, നിങ്ങളതിന് നടക്കേണ്ട ആവശ്യമാണ്. നിങ്ങളതിന് പറ്റിയ ഒരാളെ വെച്ചിട്ട് അവരുടെ ഇതനുസരിച്ച് ഒന്നോ ഒന്നിൽ കൂടുതൽ നമ്മുടെ പിണറായി വിജയം ചെയ്യുന്നുണ്ട്. 10 പേരെ വയ്ക്കുക, എന്നിട്ടും പാളിച്ചകൾ പറ്റുന്നുണ്ട്. എല്ലാ പ്രോജക്ടുകളും നടത്തുമ്പോൾ അങ്ങനെയൊന്നും അതൊക്കെ എന്താണ് മാൽ പ്രാക്ടീസസ് എന്ന് പറയും, ഒരു സംവിധാനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്, അതൊന്നും അംഗീകരിക്കാൻ പാടില്ല. അതിനാണ് എന്ത് ഈ പറയുന്നത് ഇവിടുത്തെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ്, അതിനാണ് എന്ത് വേണ്ടത്? ഒന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം ഇത് നോക്കും. പിണറായി വിജയൻ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഉപദേഷ്ടാവ് വെച്ചാരേണം പുറത്തുനിന്ന്. ഗീതാ ഗോപിനാഥ് അവരാരാ? അവർ ലോകത്ത് അറിയപ്പെടുന്നവരെക്കണമെന്ന് അവരുടെ ഉപദേശം അതേടിയാണ്. അല്ല വേറെ ഒരു സാധാരണ ആളിനല്ല. ഇവിടെ ഒരു ഭയങ്കര എന്താണ് ധനകാര്യ സിംഹം ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ആരാണ് ഐസക്ക്, എന്നിട്ട് കൂടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ഒരാളെ ഇപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടൻ്റായി വയ്ക്കുകയാണെങ്കിൽ അതിൽ അയാൾക്കുള്ള പ്രവൃത്തി പരിചയവും യോഗ്യതയും രണ്ട് കാര്യങ്ങളുണ്ട് നോക്കണം, മനസ്സിലാകും. നിങ്ങൾ സ്കൂളിലെ ഒരാളെ വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ സ്കൂൾ നടത്തിയുള്ള പ്രവൃത്തി പരിചയവും, രണ്ട് അയാൾക്കുള്ള ക്വാളിഫിക്കേഷൻ. നിങ്ങളൊരു ആശുപത്രിയിൽ ഒരാളെ വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ആശുപത്രി നടത്തിയുള്ള പരിചയം, പിന്നെ എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ അയാൾക്ക് യോഗ്യത ഉള്ളത്, ഇതാണ് നോക്കേണ്ടത്. നിങ്ങളൊരു നിയമപരമായ ഉപദേശത്തിന് ഒരാളെ വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് കേസ് നടത്തിയുള്ള പരിചയം, അതിനുള്ള യോഗ്യത. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് യോഗ്യതയും പരിചയമുള്ള ആളായിരിക്കും. നമ്മുടെ ഇഷ്ടക്കാരല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബന്ധുവിനെ കൊണ്ടുവന്ന് വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, അപ്പച്ചിയുടെ മോളെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കാര്യം നടത്തേണ്ടത്. അത് നമ്മുടെ വർക്ക് ലോഡ് അനുസരിച്ചിരിക്കും. നമ്മുടെ വർക്ക് ലോഡ് എന്തുമാത്രം പ്രവൃത്തി നമുക്ക് ചെയ്യണം അതനുസരിച്ചിരിക്കും. അത് അത് അതാണ് വേണ്ടത്. ഇതിന് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് മല്ലമ്പിള്ളെ ആന വിറ്റ ഒരു പാട്ട് പുസ്തകം കൊണ്ട് വിൽക്കാമെന്ന് ഒരാളെ എനിക്കറിയാം. ചെറിയ പാട്ട് പുസ്തകം 10 പൈസയും കണ്ടാണ് അതിന്റെ വില. ഇപ്പൊ അതൊന്നുമില്ല. അയാളെയാണ് ഇവിടെ പിടിച്ചു കൊടുത്ത ബോർഡ് നമ്പറാക്കിയത്. ഈ പാട്ട് പുസ്തകം ഒന്ന് വായിക്കാൻ ഞാൻ പറഞ്ഞപ്പോ ഇയാൾക്ക് വായിക്കാൻ അറിയത്തില്ല. ശരി, അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച്. അപ്പൊ ഇവിടെ റിട്ടയർഡ് കോളേജ് പ്രൊഫസർമാരും അങ്ങനെയൊക്കെ യോഗ്യത ഉള്ളവരൊക്കെ ഉണ്ടാക്കി അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ആന മല്ലമ്പിള്ള ആന വിറ്റ പാട്ട് പുസ്തകം അന്നവരെ ഇവിടുത്തെ ബോർഡ് മെമ്പറാക്കി. എന്തിന്? അപ്പോ നിങ്ങള് മെമ്പർമാരാണ്. നിങ്ങള് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറെയെങ്കിലും ബോധമുള്ളവർ, മനസ്സിലായോ? അവിടെ ഗ്രൂപ്പ് കളിക്കരുത് എനിക്ക് ഇയാൾ ഇങ്ങനെ സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. സൗകര്യമൊക്കെ ചെയ്തെങ്കിൽ നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് വിചാരിച്ചല്ല, കുറച്ച് ബോധമുള്ളവർ ആ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കണം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ബോർഡിൽ ചർച്ച ചെയ്യണം. അതില്ല, അത് രണ്ടു കാര്യമുണ്ട്. നമ്മൾ ഈ അഭിപ്രായം പറയുമ്പോൾ ആരും കഴുത്തിന് കുത്തിപ്പിടിക്കരുത്, മനസ്സിലാവും? അത് എന്ന് പറയുന്നത് വയലൻസാണ്, അത് ചെയ്യാൻ പാടില്ല. അഭിപ്രായം പറയാം, ഒന്ന്. രണ്ടാമത് വെള്ളം വയ്ക്കരുത്, വെറുതെ കിടന്ന് തുള്ളരുത്. നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിന് കഴമ്പുണ്ടായി, അതിന് വാലിഡിറ്റി വേണം. നിങ്ങളുടെ അഭിപ്രായത്തിന് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ബോളം ഉണ്ടാക്കി എന്താണ് മേശയിൽ കൈയിലിട്ട് കിടിക്കുന്നതല്ല അഭിപ്രായം. അതൊന്നും അങ്ങനെയല്ല അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾക്ക് അഭിപ്രായം പറയുമ്പോൾ എന്താണോ കൂളായിട്ട് അഭിപ്രായം പറയുന്നു, പറയുന്ന വാലിഡിറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലത്ത് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കത്തുള്ളൂ. ഒരാളെ വിചാരിക്കുകയാണ്, ഞാൻ വലിയ ബുദ്ധിമാനാണ്, അപ്പൊ ഞാൻ തന്നെ വിചാരിക്കണം. എന്റെ കാര്യം തന്നെയാണ്, ഞാൻ സ്വയം വിചാരിക്കണം ഞാൻ വലിയ ബുദ്ധിമാനാണ്, ബാക്കി ഇവിടെ എല്ലാം മണ്ടന്മാരാണെന്ന് വിചാരിച്ച കുഴപ്പത്തിലാവും. എനിക്ക് ബുദ്ധി ആവശ്യത്തോട് കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് അഭിമാനിക്കാം, എനിക്ക് ബുദ്ധി ആവശ്യത്തിൽ കൂടും. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന് ഞാൻ വിചാരിക്കാറ്. അവിടെ എടുത്തു വരാം. അധികാരസ്ഥാനത്തൂടെ ആരും ഇല്ല. ആദ്യം ഈ വാക്ക് ഉപേക്ഷിക്കും. ഏത് അധികാരസ്ഥാനം? ഡ്യൂട്ടി ചെയ്യുന്നവര്, ഡ്യൂട്ടി ചെയ്യുന്നവര്, ഡ്യൂട്ടി ചെയ്യുന്നവര്. അത് ഈ മൗനം പാലിക്കുന്നത് ഭയങ്കര തോക്കട ബുദ്ധിയാണ്, മനസ്സിലായോ? മൗനം പാലിക്കുന്ന കാക്കയുടെ ബുദ്ധിയാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കും, അതൊരടവാണ്. മൗനം നല്ല ലക്ഷണമാണ്. മൗനം പാലിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ എന്താണ് പണിയടക്കണം, ഇവനെങ്ങനെ പണി കൊടുക്കാം. നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അഭിപ്രായം എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്കറിയാം, എന്നാലും എന്നെ കൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയുന്നത് അവസാനം പഴിയേണ്ടവരെ അപ്പൊ അതുകൊണ്ട് ഞാൻ അംഗീകരിച്ചു നിങ്ങൾക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ട് ഒരു സംശയമില്ല ബുദ്ധി കൂടുതൽ നിങ്ങൾക്കാണ് കാരണം ഇപ്പൊ നിങ്ങളുടെ പറയാൻ ഞാൻ പറയാം നല്ലത് തന്നെ അപ്പോ അതൊന്നുമല്ല അതിന്റെ രീതികൾ മനസ്സിലാകും ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ മനസ്സ് തുറന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുകയും ആ ചർച്ച ചെയ്യുന്ന ബോഡി അത് പണ്ട് ഞാൻ എന്നെ ഈ പണ്ട് ഇവിടുത്തെ ഈ ബോർഡ് മീറ്റിങ്ങിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാനീ ഇവരുടെയൊക്കെ കാര്യങ്ങൾ ബ്രഹ്മചാരികളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ എന്നെ ശാശ്വതൻ സ്വാമി പല മീറ്റിങ്ങിനും വിളിക്കും ചില കാര്യങ്ങളെ ചോദിക്കാനും ഒരുപാടൊന്നുമില്ല രണ്ടോ മൂന്നോ മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ട് എന്നോട് മീറ്റിംഗാണ് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഞാൻ ഒരു ഞാൻ ബോർഡ് മെമ്പറുന്നുണ്ട് അപ്പൊ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ മെമ്പറുണ്ട് ബോർഡ് മെമ്പറുമില്ല എന്നാലും എന്നെ വിളിക്കും അവിടെ ഇരുന്ന് അവിടെ ഇരുത്തി പിന്നെ വിളിക്കുന്നതന്നെ ഞാൻ എന്തെങ്കിലും ചെന്ന് പറയും സ്വാമി ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എതിർക്കത്തില്ല സാധാരണഗതി എതിർക്കില്ല അപ്പോ ഞാൻ അവിടെ ചെന്നിരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സ്വാമി ഈ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര ഗ്രൂപ്പ് വിളിച്ച് നടക്കുന്ന ഒരാള് എല്ലാ ബോർഡ് മീറ്റിങ്ങിലും ഇരുന്ന് ഉറങ്ങുന്ന ആളാണ് ഒരു ഏറ്റവും പിറകിൽ പോയി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ പുള്ളി അറിയത്തെ ഒരാളെ കാര്യം ഞാൻ പറയും ഇന്ന് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ലീഡറാണ് അപ്പോ ഇവരുടെ ഈ വീരശൂര പരാക്രമങ്ങളൊക്കെ അന്ന് ഇവിടെ പോയി ഇനി ബാക്കിയുള്ളവർ അവിടെ നടക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ എടുത്തിടും എന്നിട്ട് അലക്കും എന്നിട്ട് എല്ലാവരും കൂടെ ചിരിക്കും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ കൂ സെക്രട്ടറി ഉണ്ട് ഈ കൂ സെക്രട്ടറി പിന്നെ ഇട്ടാണ് ഇളക്കുന്നത് എന്നിട്ട് മൊത്തത്തിൽ അവിടെ നടക്കുന്ന ഒരു കോമഡി ഷോയാണ് നമ്മൾ ചെന്ന് കണ്ടാൽ തിരിച്ചു പോയിരുന്നു മൊത്തം കോമഡി ഷോ അതെല്ലാം കഴിഞ്ഞ് കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു അധിക സമയമൊന്നുമില്ല ഒരു അരമണിക്കൂർ അവസാനമാകുമ്പോഴത്തേക്ക് എന്നോട് ആ സ്വാമി എന്താ പറഞ്ഞു സ്വാമി അവിടെ ഇങ്ങനെ ഒരു കാര്യമാണ് ഉടനെ പറയും അയോധ്യക്കോ തീരുമാനം ബോർഡിന്റെ തീരുമാനം എന്താണ് തീരുമാനം ബ്രഹ്മചാരിയക്ക് പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യം ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കുകയാണ് ഉടനെ എഴുതി പിന്നെ ഇനി എന്താ ഉള്ളത് അപ്പൊ വേറെ ആൾ പറയും ഇന്ന കാര്യം ആ അത് നമുക്ക് അടുത്ത കമ്മിറ്റി വെക്കാം പിന്നെ വേറെ ആൾക്കും എന്താ ഉള്ളത് ആ എഴുതിക്കോ രണ്ടാമത്തെ ഈ തീരുമാനവും ചർച്ചയും എഴുത്തും എല്ലാം ഒരാളുടെ സംഭാവനയാണ് അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് അപകടത്തിന്റെ തുടക്കം ഇതാണ് പിന്നെ അപകടത്തിൽ ചിന്തിച്ചാടുന്നത് ഇങ്ങനെ ഞാനിവിടെ ഇപ്പൊ വന്നപ്പോഴും ഒരാൾ പറഞ്ഞു പഴയ രീതിയായിരുന്നു നല്ലതാണ് അവിടെ നിന്നാണ് ഏകാധിപതികളുണ്ടാവുക മറ്റുള്ളവരെല്ലാം ബുദ്ധികളായി ജീവിക്കേണ്ടി വരും അവിടെയാണ് അപ്പോഴാണ് ഒരാളെല്ലാം കയ്യിലെടുത്തിട്ട് സ്വന്തമാക്കുന്നു എല്ലാത്തിനെയും ഹൈജാക്ക് ചെയ്യുന്ന അപ്പോഴാണ് അതാണ് എന്റെ തുടക്കം അപ്പൊ ഞാൻ പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഒരുത്തനും ബോധമില്ല പിന്നെ വേറെ എന്ത് ചെയ്യാൻ പിന്നെ എന്തുകൊണ്ട് ബോധമില്ലാത്തവരൊന്നും കാരണം ഈ ലിസ്റ്റ് കൊടുക്കുന്നവർ മാത്രമേ ബോർഡിൽ വരത്തുള്ളൂ ആ ബോധമില്ലാത്തമാർക്ക് ലിസ്റ്റിൽ വരാൻ ഭാഗ്യമുണ്ടോ അപ്പം അങ്ങനെ നടക്കും ഇന്ന് അങ്ങനെ അല്ലല്ലോ ഇന്ന് അങ്ങനെ ആകാൻ പാടില്ല അത് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ കുറച്ച് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള കഴിവനുസരിച്ച് പുറത്തുനിന്നാരും കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവന്ന് വച്ചിട്ട് അവർ ചർച്ച ചെയ്യണം അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങൾക്കും ഇവർക്ക് അറിയാൻ പറ്റില്ല നിസ്സാരം ഒരു കക്കൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും നമ്മുടെ സ്വാമിമാർക്ക് അറിയത്തില്ല അങ്ങനെ വരുമ്പോൾ അതിന് എന്താണ് യോഗ്യതയുള്ള ആൾക്കാർ അതാത് വിഷയങ്ങളിൽ പ്രകൃതന്മാരെ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായം ചോദിക്കും അവരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം കാര്യങ്ങൾ ചെയ്യണം അതാണ് ചെയ്തു പോകേണ്ട രീതി അല്ല, ഞാൻ എനിക്കെല്ലാം അറിയാം, ഞാൻ എന്താണ്, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാകണം, ഫ്രീ ലഞ്ച് ഫാലസി എന്ന് എക്കണോമിക്സിലെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നു. നമ്മൾ ആർക്കും ഒന്നും ഫ്രീ ആയി കൊടുക്കാനും പാടില്ല, ആരെയും ഒന്നും ഫ്രീ ആയി സ്വീകരിക്കാനും പാടില്ല. ഫ്രീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിഭ്രാന്തിയാണ്. അങ്ങനെയാണ് ഫ്രീ ലഞ്ച് ഫാലസി എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആരും ഒന്നും ഫ്രീ ആയി തരുന്നില്ല, നിങ്ങൾ ആർക്കൊന്നും ഫ്രീ ആയി കൊടുക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താണ് വഴിയിൽ നിൽക്കുന്ന ഒരു പൂ പറിച്ച് വഴിയെ പോകുന്ന ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു താല്പര്യം കാണും. ആ കൊടുക്കുന്ന എന്ന് വെച്ചാൽ ആ താല്പര്യം നിങ്ങൾ പുറത്ത് കാണിക്കാതെ എന്ത് ചെയ്യും? അവനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ നാളെ അവനെ കൊണ്ടെന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുക. എന്താ അതിപക്ഷം നമ്മൾ തുറന്നു തന്നെ എന്താണ് ഡീലിംഗ്, നിങ്ങളുടെ കൺസൾട്ടേഷൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇത്ര. ഈ ഫ്രീ സേവ എന്ന് പറയുന്നത് എവിടെയുണ്ടോ അവിടെയൊക്കെ തകരാറാണ്. കാരണം അവർ പറയും ഞാൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ട്, അപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ നീ വരരുത്, എന്നെ അഡ്വൈസ് ചെയ്താൽ നീ വരരുത്. ആ ഫ്രീഡം എന്ന് പറയുന്നത് എപ്പോഴും അവർ ദുരുപയോഗപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ സ്വയം വിചാരിക്കരുത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ധർമ്മസംഘത്തിന് എന്തെങ്കിലും സേവനം ചെയ്യുന്നു എന്നാൽ ഞങ്ങൾ ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നു. മനസ്സിലാവും? ഞാനിവിടെ വന്ന് നിങ്ങളുടെ ഈ പണിയിൽ ഞാൻ ഫ്രീ ആയിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യത്തില്ല. ഞാൻ ചെയ്യുന്നതിന് എനിക്ക് എന്ത് വേണം, പ്രതിഫലം വേണം. അത് പ്രതിഫലം എന്താണെന്ന് ഞാൻ നിശ്ചയിക്കും. അത് ചെറിയ പ്രതിഫലമാണെങ്കിൽ ആ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ചെയ്യണം. മറ്റതെന്താണ്, മറ്റത് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന പരസ്പരമുള്ള ഒരു തട്ടിപ്പാണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് വരുന്നവര് ഒന്നിന് ചെയ്ത് അവർക്ക് ന്യായമായ രീതിയിലുള്ള പ്രതിഫലം നമ്മൾ, നിങ്ങളിപ്പോ നിങ്ങൾ ധർമ്മസംഘത്തിൽ കഴിയുന്നു, നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡീസന്റായ ഒരു ജീവിതം, ഒരു ലൈഫ് ഇവിടെ ഉണ്ട്. അത് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂലിയാണ്, ഫ്രീ അല്ല നിങ്ങൾ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ആഗ്രഹിക്കായിരുന്നാണ് ഏത് കുറെ സമ്പാദിച്ച് ബാങ്കിലിടണമെന്ന് ആഗ്രഹിക്കായിരുന്നാണ്. നിങ്ങളുടെ ആവശ്യത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഫ്രീ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നു അങ്ങനെയാണ്. ഫ്രീ എന്ന് പറയുന്നത് ആരും അംഗീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും കണക്ക് വേണം. അതുകൊണ്ട് ഫ്രീ ഏർപ്പാട് ശരിയല്ല. ഭക്തനാണെങ്കിൽ ഞാൻ ഫ്രീക്കെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ മുതലാക്കുന്നത് ഈ കാശ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലും മുതലാക്കും. പിന്നെ അത് ഈ നമ്മുടെ പൂജാരിമാരെപ്പോലെ, അല്ല ഈ പൂജാരിമാരെന്ന് പറയുന്നത് അവരിങ്ങനെ പൂജയൊക്കെ നടത്തി എന്നാ ജീവിതമൊക്കെ ചെയ്തുകൊണ്ട് നോക്കുന്ന ഇവർ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അവസ്ഥ ഇവർ സന്തോഷിക്കണമെങ്കിൽ നല്ലൊരു തുക കൈവച്ചു കൊടുക്കണം, എന്നാലും ഇവർ സന്തോഷിക്കണം. അങ്ങനെയാണോ അല്ലേ? ഇവിടെ വന്ന് അവർ രാവിലെ വരെ കുറെ പേര് കഴിഞ്ഞു പ്രാർത്ഥനകളൊക്കെ കഴിച്ചു, പൂജയെല്ലാം കഴിച്ചു, പ്രസാദം കൊടുത്തു. ഇവിടെ വന്ന് നാം മാത്രമായിട്ടൊരു തുകയാണ് അപ്പം ദക്ഷിണയായി കൊടുത്തത്. സാറിന് വെളിയിലുള്ള ആളാണ് ചോദിക്കുന്ന പൈസക്ക് അപ്പുറത്ത് അവർ ദക്ഷിണയും വാങ്ങിക്കും. അല്ല അതിപ്പോ ഉണ്ടല്ലോ ഇവിടെ, എന്റെ അറിവില് ഇവിടെ ഈ പൂജയുടെ ഒക്കെ റേറ്റ് ഉണ്ടെന്നാണ്. ഇല്ലേ പൂജക്കൊക്കെ റേറ്റ് വെച്ചിട്ടില്ല. അപ്പൊ നമ്മള് രസീത് എഴുതിയിട്ട് അല്ലേ പൂജ നടത്തുന്നു, പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൊടുക്കുന്നത് എന്താണ്, ഒരു ദക്ഷിണ. അത് നമുക്ക് കണക്ക് പറയാൻ പറ്റില്ലല്ലോ. ബാക്കി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എല്ലാ പൂജയ്ക്കും രസീതില്ലേ, തുകയും നിശ്ചയിച്ചിട്ടില്ലേ, അപ്പൊ ആ പ്രശ്നം വരുന്നില്ല. അല്ല അതിന് ശമ്പളം കൊടുത്ത് നിങ്ങൾ പൂജാരി വെക്കുന്നു, ശമ്പളം കൊടുത്തു വയ്ക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞു ഫ്രീ ഇടപാട് വേണ്ട, എല്ലാത്തിനും ശമ്പളം കൊടുക്കും. സാമ്പത്തിക ഇടപാടെന്ന് പറയുന്നതിന് ഈ ഫ്രീ ലഞ്ച് പരിപാടി വരാൻ പാടില്ല, എല്ലാം അത് കറക്റ്റായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു വാങ്ങുന്നു ഒക്കെ. നിങ്ങളിപ്പോ ധർമ്മസംഘത്തിലെ ഒരു സന്യാസിയാണെങ്കിൽ എന്താണ്, നിങ്ങൾ പൈസ നിങ്ങളുടെ എല്ലാ ചെലവുകളും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള അവകാശമുണ്ട് അല്ലേ? അതേസമയം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പണ്ട് കൂടെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ പുറത്തു പോയി ധർമ്മസംഘത്തിന്റെ പേര് മനസ്സിലായി, ഞാനിപ്പോൾ പുറത്തു പോയി എനിക്കെന്തെങ്കിലും കിട്ടിയ ഇവിടെ കൊണ്ട് കൊടുക്കുന്നു, കാരണം ഞാൻ ഇവിടുത്തെ അങ്ങും ഒന്നും ഞാൻ സ്വതന്ത്രനാണ്. പക്ഷെ ഇവിടത്തെ അംഗമായിട്ടുള്ള ഒരു സ്വാമി, ഇവിടത്തെ പൂർണ്ണമായും ഇവിടത്തെ ചെലവിൽ ജീവിക്കുന്ന ഒരു സ്വാമി പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ദക്ഷിണ ഇവിടെ കൊണ്ടൊന്നും അടയ്ക്കില്ല. അടച്ചതിന് ശേഷം അവരുടെ ചെലവ് എന്താണോ പോകിച്ചെറിയി കൊടുത്ത് അവരുടെ ചെലവെല്ലാം നടത്തും. ഒരാൾക്ക് എന്ത് ചെലവാണല്ലോ എല്ലാം നടത്തും. ഇതായിരുന്നു ഇവിടുത്തെ പഴയ സിസ്റ്റം. എത്തിക്കണം, അതാണ് ശരിക്കും ചെയ്യേണ്ട. അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവിൽ, നിങ്ങളിവിടെ നിന്ന് കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സംരക്ഷണം ഈ പ്രസ്ഥാനമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പുറത്തു പോയി കിട്ടുന്ന കാശ് ഇവിടെ കൊണ്ടുവന്ന് അടയ്ക്കണം. ആരാ അല്ല അങ്ങനെ ചെയ്യണം, അത് അതൊരു ധാരണ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ നിയമം കൊണ്ട് പറ്റത്തില്ല. പൊതുവായൊരു ചർച്ചയിൽ തീരുമാനിക്കാൻ നമുക്ക് കിട്ടുന്ന എന്താണോ അത് ഇവിടെ ഏൽപ്പിക്കണം. എന്നിട്ട് അയാളുടെ എല്ലാ ആവശ്യങ്ങളും ചെലവുകളും എല്ലാം ഇവിടെ നിന്ന് വായിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, എന്നാലേ നടന്നു പോകും, ഇവിടെ വരുമാനം വേണ്ടേ? മുമ്പ് പഴയകാലത്ത് അങ്ങനെ ആയിരുന്നു, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ആ ശ്രദ്ധ അത് ബോർഡിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട, അത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ട. ഞാൻ പറയുന്നത് എന്താണ്, പൊതുവായ കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടുത്തെ അടുക്കളയിൽ ഇരിക്കുന്ന ആൾ എന്നാ ചെയ്യണം, പൂജാരി ഇങ്ങനെ, അതന്നെ ഞാൻ പറയും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവായ സംവിധാനത്തെ കുറിച്ചാണ് പറയും. ആ ചെയ്യാൻ പറ്റുമല്ലോ, കാരണം ഇവിടുത്തെ സംവിധാനം അനുസരിച്ച് ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങളിപ്പോ പൊതുയോഗത്തിലെല്ലാവരും കൂടി ചേർന്ന് ഒരു ബോർഡിനെ തെരഞ്ഞെടുക്കുകയാണ് 5 വർഷത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് ശരിയല്ല എന്നുള്ള കാര്യ സഹകരണ സഹിതം വ്യക്തമായി അത് ആ സംഭവങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് കൂടി ചേർന്ന് അത് ബോർഡിനെ ബോധിപ്പിക്കും. നിങ്ങൾ 4-5 പേര് കൂടി ചേർന്നിട്ട് ഒരു വിഷയം ബോർഡിനെ അവതരിപ്പിച്ചാൽ അവർക്ക് അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റും. എന്നോടിപ്പോ ഒരു ഒന്നുണ്ട് ഇവരൊന്ന് പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടുത്തെ എന്താണ് അച്യുതാനന്ദ സ്വാമിയുടെ ഉടമ്പരാൻ സ്വാമിയുടെത്തോ ശാരദാ, ഞാനൊരു കാര്യം പറയാം ഇവിടുത്തെ ഭരണത്തിന്റെ കാര്യം. ഇത് നിങ്ങളുടെ പ്രശ്നമാണ് മെമ്പർമാരുടെ, എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, എന്റെ പ്രശ്നമുണ്ടായ കാര്യം അല്ലാത്ത കാര്യം ഞാൻ പറയാം. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, എഴുതി ബോർഡിൽ വയ്ക്കും. ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചർച്ചയിലേക്ക് പറ്റും. കാരണം എന്തുകൊണ്ട്, 5 വർഷം കഴിയുമ്പം ഇതേ ആൾക്കാർ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും, എന്തിന് വോട്ട് വാങ്ങിക്കാൻ. അപ്പൊ ആ പേടി അവരുടെ ഉള്ളിൽ കാണും. 5 വർഷം കഴിഞ്ഞാൽ ഇവരെ മുമ്പ് ചെല്ലാണ്ടാണ്. ആ കാണത്ത വരാറ്, അത് പറ്റില്ല. അല്ലല്ല, അതൊക്കെ ഒരു 4-5 പേര് ഒപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. 4-5 പേര് എഴുതി ഒപ്പിട്ട് അത് ചർച്ച ചെയ്തു. കാരണം ഒരു മെമ്പറുടെ എന്താണോ അവകാശങ്ങൾ, ഒരു മെമ്പർക്കുള്ള അവകാശങ്ങൾ ഉള്ളതാണ് എന്ന് വെച്ചാൽ മെമ്പറല്ലേ ഇവരെ തെരഞ്ഞെടുക്കുന്നു. പിന്നെ അവകാശമില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും. പിന്നെ ഡ്യൂട്ടിയിലാണ് വ്യത്യാസം വരുന്നത്. അവകാശങ്ങളില്ലാത്ത ഒരു കാര്യമാണ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ട്രഷറുടെ ഡ്യൂട്ടി ആള് ചെയ്യണം, സെക്രട്ടറിയുടെ ഡ്യൂട്ടി അത് ചെയ്യണം, പ്രസിഡന്റ് ഡ്യൂട്ടി അത് ചെയ്യണം. പക്ഷെ മെമ്പർമാരുടെ അവകാശങ്ങളും ഒരു മെമ്പറുകളുടെ അവകാശമേ അവർക്കും ഉള്ളൂ നിങ്ങൾക്കും ഉള്ളൂ, മനസ്സിലായോ? പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് 5 വർഷത്തേക്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ അകത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ പാടില്ല മെമ്പർമാർ, മനസ്സിലായി? ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, പക്ഷെ നിങ്ങളുടെ സെക്രട്ടറിയോ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ബോർഡിനെയോ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല. ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് അറിഞ്ഞിരിക്കണം. അഡ്മിനിസ്ട്രേഷൻ വേറെയാണ്, ബ്ലാക്ക്മെയിലിംഗ് വേറെയാണ്. ഇപ്പോൾ ബ്ലാക്ക്മെയിലിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മോളുണ്ട്, ആ മോള് വെറുതെ സ്നേഹിക്കുന്നു, അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമില്ല, പക്ഷേ മകൾക്ക് അവനെ തന്നെ കെട്ടണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അമ്മ പറയുകയാണ്, നീ അവനെ കെട്ടിയാൽ ഞാൻ തൂങ്ങിച്ചാവും, ഇതാണ് ബ്ലാക്ക്മെയിൽ, മനസ്സിലാവും? നീ അവനെ കെട്ടിയാൽ ഞാൻ തൂങ്ങിച്ചാവും. അപ്പൊ ഇതാണ് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഇത് പാടില്ല ഒരിക്കലും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്, അതൊരിക്കലും ഒരു വ്യവസ്ഥാപിതമായ സ്ഥാപനത്തിൽ ചെയ്യാൻ പാടില്ല. അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമല്ല, അത് ബ്ലാക്ക്മെയിലിംഗിന്റെ ഭാഗമാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ആവശ്യപ്പെടാം, അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തെന്താണ്, അത് എന്താണ്? പക്ഷെ എപ്പോഴും എന്താണ്, നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. ഈ സമൂഹത്തിൽ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രതിച്ഛായയുണ്ട്, അത് തകർന്നു പോയതാണ്, തകർത്തതാണ്. പിന്നെ അത് തകരാത്ത രീതിയിൽ വേണം കാര്യം ചെയ്യാൻ, മനസ്സിലായി? അത് തകരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തരത്തിലും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മറിച്ചിടുക, അതൊക്കെ വെറും വില കുറഞ്ഞ് വെറും ചീപ്പായിട്ടുള്ള, ഇന്ന് രാഷ്ട്രീയക്കാർ പോലും ചെയ്യാൻ പഠിക്കുന്ന കാര്യമാണ്, മനസ്സിലാവും? ഇന്നത്തെ രാഷ്ട്രീയക്കാർ പോലും അത്തരം കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. അവർക്കും ഒരു എത്തിക്സ് ഉണ്ട്. നമ്മൾ സന്യാസിമാരാണ്, നമുക്ക് യാതൊരു എത്തിക്സും ഇല്ലാതെ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വന്ന എത്തിക്സ് പിന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുക, അത് വളരെ മോശം കാര്യമാണ്. ഈ നമ്മുടെ ബോർഡ് ഇതെന്നൊക്കെ പറയുന്നത് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ളതാണ്, അത് ആദ്യം തിരിച്ചറിയണം. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന് വീഴ്ചകൾ വന്നാൽ മെമ്പർമാർക്ക് അത് ചൂണ്ടിക്കാണിക്കും രേഖാമൂലമായി. അതിനപ്പുറം നിങ്ങൾ അവിടെ ചെന്നൊരു ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുക, അതിനെ മറിച്ചിടുക, പുതിയത് കൊണ്ടുവരിക, പിന്നെ കോടതിയിൽ പോവുക, ഇതൊക്കെ മോശം കാര്യങ്ങളാണ്. കാരണം എന്തുകൊണ്ട്? ഇതൊരു പ്രസ്ഥാനം എന്നുള്ളതിന് ഉപരിയായിട്ട് ഇതൊരു ധാർമ്മിക പ്രസ്ഥാനം, ഇതൊരു എത്തിക്സിന്റെ കേവല നിയമത്തിന്റെ പുറത്ത് പോകേണ്ട, ഇതൊരു എത്തിക്സിന്റെ ബേസിൽ മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനം. അപ്പോൾ ഈ ബോധം കൂടെ ഉണ്ടാവണം. ആർക്കുണ്ടാവണം? ഈ ഡ്യൂട്ടി വീണ്ടും ഉത്തരവാദിത്വമാണ്, ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവർക്കും ഈ ബോധം, മനസ്സിലായോ? നിങ്ങളെ ഈ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഭരണം എന്നുവെച്ചാൽ, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ഭരിക്കുന്നവരും ഭരണം ഭരിക്കപ്പെടുന്നവരും, ശരിക്കും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ ആ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഡ്യൂട്ടിയായിട്ട് മനസ്സിലാക്കിയാണ്. അഡ്മിനിസ്ട്രേഷൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നു, ഇല്ലെന്ന് പറയുന്നത് അനാർക്കിസം എന്ന് പറയുന്നത് വേറെ അടിച്ചു പോകും, അതല്ല. പക്ഷെ അത് ഡ്യൂട്ടിയായിട്ട് കാണുക. അപ്പോൾ ഈ ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവർ എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരികയും പിന്നെ എന്താണ്, നിങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ബോർഡ് മെമ്പർ ഇങ്ങനെ ആരും കാണും, മനസ്സിലാവും? ഇതൊക്കെ വെറും ഒപ്പിടുന്നതിന് സൗകര്യത്തിന് വേണ്ടി മാത്രം വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു മനുഷ്യനെയും കാണണം. പിന്നെ എങ്ങനെ കാണണം? സഹോദരന്മാരായി കാണണം. സച്ചിദാനന്ദ സഹോദരൻ, ഋതംബരാനന്ദ സഹോദരൻ, പിന്നെ വേറൊരാണെന്ന് ശാരദാനന്ദ, ഇത്രയേ ഉള്ളൂ. സഖാവിന്ന് സഹോദരൻ എന്നാ അർത്ഥം. സഹോദരനെന്ന് സഖാവൊന്നും ഇല്ല. ശ്രീകൃഷ്ണൻ അർജുനൻ ശ്രീകൃഷ്ണൻ വിളിച്ച എന്താണ്? സഖാവ് എന്നാണ്. അതാണ് സഖാവ് എന്ന് മലയാളത്തിൽ പറയുന്നത്. അത് ദോഷമൊന്നുമില്ല. അത് മാന്യമായി വിളിക്കണമെന്നേ ഉള്ളൂ. എടാ പൊടാന്നുള്ള രീതിയിലല്ല, ആ രീതിയിലല്ല. അപ്പോൾ ആ സഹോദര ഭാവത്തിനപ്പുറം നിങ്ങളുടെ ഈ ഡെസിഗ്നേഷന്റെ രീതിയിൽ ആൾക്കാർ കാണുമ്പോഴാണ് ഈ സ്ഥാനത്തിന് വേണ്ടി ആൾക്കാർ മത്സരിക്കുന്നത്. അല്ല, ഇവര് എന്താണ് പാനൽ ഉണ്ടാക്കുന്നതും മത്സരിക്കുന്നതും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഈ ഡെസിഗ്നേഷൻ ഇരിക്കുന്നോണ്ടാണ്. അത് കഴിഞ്ഞിട്ട് സഹോദര എന്ന് വിളിച്ചാൽ നിങ്ങളെ ആർക്കും അടിക്കാനൊന്നും പറ്റത്തില്ല. എന്നെ വിളിച്ചോളൂ, എനിക്ക് വിളിച്ചോളൂ. അമ്മാവെന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടെ അല്ലാതെ പ്രായത്തെ പരിഗണിച്ചിട്ട്. മനസ്സിലായോ? അപ്പൊ അല്ല, ചെറിയ പിള്ളേരൊക്കെ എന്നെ സ്വാമി എന്ന് വിളിച്ചാലെ ഞാൻ അവരെ പഠിപ്പിക്കുന്നത് സ്വാമി എന്നല്ല വിളിക്കേണ്ടത്, സ്വാമി അപ്പുപ്പ എന്ന് പറയും. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നത് കാര്യം ഞാൻ വേണമെങ്കിൽ പിള്ളേരെ കൂടെ കൊണ്ട് കാണും. അങ്ങനെയാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത്. അതിലൊരു സ്വാഭാവികതയാണ്. മനസ്സിലായി? മറ്റത് കൃത്രിമമാണ് ഈ. പക്ഷേ ഡെസിഗ്നേഷന്റെ ആവശ്യമുണ്ട്. അതെന്തിനു വേണ്ടിയിട്ട് ആവശ്യം? അതീ പറയുന്ന ഒപ്പിടാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ഒപ്പിടാൻ പറ്റും. അപ്പൊ ഈ മൊത്തത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറണം. അതാണ് വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു.